ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാ അസുരോപി വാ ഭക്തിയുക്ത മനസ്കാനാം സ്പർശനേ ന പ്രഭുർഭവേത്. ഭക്തിയുക്ത മനസ്കാനാം, ഭക്തിയുക്തം മനഃ യേഷാം തേ ഭക്തിയുക്ത മനസ്കാഹ, തേഷാം സ്പർശനേ പ്രേതഃ പിശാചഃ രാക്ഷസഃ വാ അസുരഃ വാ കോപി തേഷാം സ്പർശനേ പ്രഭുഃ ന ഭവേത്. ഭക്താൻ പ്രേത പിശാച രാക്ഷസാസുരാദയ കേപി ന ബാധന്തേ ഇത്യർത്ഥഃ.